കഴിഞ്ഞ ദിവസം ഇതിലില്ലാത്ത ഒരു ധാതു പറഞ്ഞതാണ് അവരക്ഷണം. അതുപോലെ മറ്റൊരു ധാതുവാണ് അടഗതവും. അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? അതില് ഉത്തമപുരുഷന് വരുന്ന ഏതാണ് സൂത്രം? അതോ ദീർഘവിഞ്ഞ് ലിട്ടില് ആട ആട ആട്ടത്തുഹു ആടുഹു ആടിത്ത ആടതുഹു ആട ആട ആടിവ ആടി. ഈ ആട ആത്ത ആവ ഇവിടെയൊക്കെ വേറെ സൂത്രം വരാം, പ്രവർത്തിക്കാം, പക്ഷെ അത് അത്യാവശ്യമില്ല, അതുകൊണ്ട് അതുകൂടെ കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഇനി വരും. ലുട്ടില് അടിത്താസി അടിത്താസ്മി അടിത്താസ്വ മധ്യവർഷേകത്ര ഏത് സൂത്രം വന്നത്? വിശേഷിച്ചു വന്ന സൂത്രം അതാണോ മധ്യപുരുഷേകത്തിൽ? അത് സാമാന്യ സൂത്രം വിശേഷിച്ചു വന്നത്. വിശേഷിച്ചു വന്ന സൂത്രം മധ്യപുരുഷേകം തന്നെ. ദാസസ്ത്യുർലോപ പ്രഥമ ഏകവചനത്തിൽ എന്താ വിശേഷിച്ച് പറഞ്ഞു? അത് വന്നു കഴിഞ്ഞാ പിന്നെ എന്തുവരും? സകാരലോപം പ്രഥമാധ്യയനത്തിലും ബഹുവനത്തിലും എങ്ങനെ വരും? രീച്ച. അടുത്ത് ഋട്ട് എങ്ങനെ വരും? അടിഷ്യതി അടിഷ്യത അടിഷ്യന്തി അടിഷ്യസി അടിഷ്യത അടിഷ്യാമി അടിഷ്യാമ. അവിടെ വിശേഷിച്ചൊന്നുമില്ല. ശതാസി വരുന്നു, അടദാതു ശതാസി, ബാക്കിയെല്ലാം. ലോട്ടിലാണെങ്കിലോ അടത്തു അടാനി അടാവ അടാവ അടാനി എന്നിടത്ത് നീ വരുന്നെങ്ങനെ? ദീർഘം വരുന്നെങ്ങനെ? ആണോ ആണോ? ഇത് രണ്ടുമല്ല. ആടുത്തമസ്യ പിച്ച കൊണ്ട് ദീർഘം വരും. ആടുത്തമസ്യ പിച്ച ആട്ടു വരുന്നു. ആട്ടാ അടച്ചവരും ഇവിടെ അടച്ചവിടെ വരുന്നുണ്ടോ? അട്ടാവാന്നിടത്ത് എന്ത് വരുന്നു കൂടുതലായിട്ട്? എവിടുന്നു വന്നു? ലോഡോ ലങ്ങത്ത് വന്നു കഴിഞ്ഞാൽ നിത്യം ഇല്ല, ഹസ്സക്കാരിൽ ലഭിക്കുന്നു. ആടുത്ത മസ്യ പിച്ച വരുന്നു. മധ്യവർഷേകത്തിൽ അട എന്നുള്ളത് ഏത് വരുന്നു? അതോ അതിന് മുമ്പ് എന്തുവരും? അടത്താതെന്ന് പറയുന്നിടത്ത് നടന്തു എന്നുള്ളടത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ വിചാരിച്ചത് പോലെ അല്ല. ഏരു ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമേ അറിയാവുന്ന, ഇപ്പോഴത് മാറിയത്. ലംഘനം എന്ത് വരുന്നു? ആട്ടത്. അവിടെ വിശേഷിച്ച് വരുന്ന സൂത്രം എല്ലായിടത്തും വരുന്ന ഏതാണ്? ആടജാതീനാം. ആട്ട് വന്നാൽ എന്ത് വരും? ആട്ടശ്ച ലങ് ലങ്ങിന്റെ അതേന്ന്. ഇവിടെ ധാതു ഏതാണ്? അട്ടഗത്തവും. അട്ടഗത്തവും എന്ന് പറയുന്നത് എന്താണ്? അജാതീന. അവിടെ എന്തുവരും? ആടജാതീന. എല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞു, ഉടൻ തന്നെ അതിന്റെ വിലയും കളഞ്ഞു. പറഞ്ഞതിന്റെ വില പോയി. ആടശ വൃദ്ധി വന്നിട്ട് എന്ത് വരുന്നു? ആട്ടത്. ആട്ടത്ത് എന്ന് പറയാൻ എന്താ കാരണം? ഇത് അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ആടത്ത്. അടുത്ത് വിദ്യലിംഗ് എന്ത് വരുന്നു? അടേ തടേതാം. ഇവിടെ എന്തുകൊണ്ടാണ് ആടജാതീനം വരാത്തത്? ആ ലുങ് ലങ് ലിങ് ഗത്തുകളിൽ മൂന്ന് സ്ഥലത്തേ വരുന്നുള്ളൂ. ലങ് ലങ് അട്ടേത്തൊന്നും വരുന്നു. ഇവിടെ എവിടെയൊക്കെയാണ് യകാരം ലോപിക്കുന്നത്? ലോപിക്കാത്തടം പറഞ്ഞാൽ മതി. അതാ എളുപ്പം. എവിടെയൊക്കെയാണ് യകാരം ലോപിക്കാത്തത്? പ്രഥമപുരുഷ ബഹുവചനത്തിലും ഉത്തമപുരുഷ ഏകവചനത്തിലും. എന്തുകൊണ്ട് കാരൻ ലോപിക്കുന്നില്ല? വല്ല വരത്തിലല്ല ആ കാരണം. ബാക്കി എല്ലായിടത്തും ലോപിക്കും. പിന്നെ ഇവിടെ അത്തോയേയെ വരുന്നു. അതേസമയം ആശ്രില്ലെങ്കിൽ അത്തോയേയെ വരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതെന്തോ അല്ല, ശപ്പ് വരുന്നില്ല. എന്തുകൊണ്ട് ശപ്പ് വരുന്നില്ല? ആർദ്ധാതുകം ആയതുകൊണ്ട്. അങ്ങനെ പരസ്പരം താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നു, എന്നാ പിന്നെ മറക്കത്തില്ല. ആശ്രില്ലിംഗിന്റെ രൂപം എന്താണ്? ഇവിടെ സകാരശ്രവണം. സകാരം പോകുന്ന എവിടെയൊക്കെയാണ്? എങ്ങനെ പോകും? പ്രഥമേകനത്തിൽ എങ്ങനെ പോകും? ആ പിന്നെ എവിടെ പോകും? അവിടെ എങ്ങനെ പോകും? ബാക്കി എല്ലായിടത്തും സകാരം ഉണ്ട്. ഇവിടെ എല്ലായിടത്തും സകാരം ഇരിക്കാൻ എന്താ കാരണം? വ്യാസത്ത് അതോയ പ്രവർത്തിച്ചിട്ടില്ല. അടുത്ത ലുങ്ങിൽ എങ്ങനെ വരുന്നു? അടീതാണോ? ഇവിടെ ദീർഘം വരാൻ എന്താ കാരണം? ആടീത്. ആടീത് രണ്ട് ദീർഘമുണ്ട്. ആദ്യത്തെ ദീർഘം വീട്ടും വീട്ടും വന്നു, സകാരം ലഭിച്ചു, സവർണ ദീർഘം. അടുത്ത് ലങ് അടിഷ്യതാണോ ആടിഷ്യത്ത് ആടിഷ്യൻ ആടിഷ്യതാം ആടിഷ്യൻ ഷകാരത്തിന്റെ പരത്തില് നകാരം വന്നു ഡുപ്പാണ്ടുവായവി പ്രകാരം നകാരത്തിന് നകാരം വരേണ്ടതാണ്. എന്താ വരാത്ത ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ അടിഷ്യന്തി എന്നുള്ളടത്ത് എന്താ വരാത്ത? ഇവിടെ വേണമെങ്കിൽ സംബന്ധിച്ച് അടിഷ്യന്തിയിലെ നകാരം പദാന്തത്തിലാണ്. അട്കുപ്പാന്ന് അല്ലാതെ എന്താ അവിടെ എഴുതാനുള്ളത്? യാട്ടിൽ വരുന്നില്ലേ? യാന്ന് പറയുന്ന ആട്ടിൽ വരുന്നുണ്ടോ? പിന്നെന്താ അടിഷ്യന്തിയിൽ നകാരത്തിന് എന്തുകൊണ്ട് നകാരം വന്നില്ല? വന്നിട്ടില്ലെന്നുള്ള ഉറപ്പാണല്ലോ. ഇല്ല, വന്നിട്ടുണ്ട്. കന്തി ചേർന്നിട്ട് നായായതാണ്. എന്താ പറയാൻ വരുന്ന? പരസവർണം. ഏത് സാക്കി ഷാ വന്നു, ഷായുടെ പരത്തിന് നാ വന്നു. നാ വന്നു കഴിഞ്ഞാൽ ഏത് സൂത്രം പ്രവർത്തിക്കും? രക്ഷാഭ്യാനോണ സമാനപതി. ഷകാരത്തിന്റെ പരത്തിൽ നകാരം ഇരുന്നാൽ സമാനപദത്തിൽ എന്തുവരും? നവരും. എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് സംഗതി. വളരെ സിമ്പിളാണ് ഉപപദം. ഇവിടെ ഏതാ ഉപപദം? വളരെ സിമ്പിളാണ്. ആർക്കും പറയാൻ പറ്റുന്നില്ല. ഇത്രയും സിമ്പിളായ കാര്യം ആർക്കും പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, അത് ശരിയാ. പരത്തിൽ തായിരിക്കുന്നു. പരത്തിൽ തായിരുന്ന പൂർവ്വത്തിലെ നഗാരത്തിന് നഗാരം നിഷേധിക്കുന്ന സൂത്രമുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ പറഞ്ഞ് പരസവർണം. എന്തിന് പരസവർണം വന്നു? ഏതിന് പരസവർണം വന്നു? ഇവിടെ ഇപ്പം അനുസ്വാരമാണോ നഗാരമാണോ ഇരിക്കുന്നു? പിന്നെന്താ പ്രശ്നം? പരസവർണം വന്നെങ്കിൽ ഓക്കെ. ഇവിടെ ഇപ്പൊ എന്താണ്? നാ വന്നു, പരസവർണം വന്നാ എന്തുവരും? പരത്തിന്റെ സവർണം വന്നാ എന്തുവരും? നഗാരത്തിന് പരസവർണം വന്നോട്ടെ, അതിനെന്താ കുഴപ്പം? പരസവർണം വന്നോ ഇല്ലെന്നല്ല ഞാൻ ചോദിച്ചത്, നഗാരത്തിന് നഗാരം എന്തുകൊണ്ട് വന്നില്ല? പരസവർണം വന്നു എന്നെന്തായാലും നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ അടുത്ത് ഉത്തരത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ചോദ്യത്തിന്റെ സമാധാനത്തിന്റെ തൊട്ടടുത്തെത്തി. തൊട്ടടുത്തെത്തി. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചു കഴിഞ്ഞാൽ സമാധാനമായി. അവതാന്തസ്യ ജനി എന്തുവരും? പരസവർണമാണോ അത് ഇരിക്കുന്നു? എന്തുവരും? അത് പരസവർണമാണോ ഇരിക്കുന്നു? പിന്നെ എങ്ങനെ ഈ പരസവർണം പറഞ്ഞത്? നിങ്ങളുടെ വ്യാകരണം കേട്ടാൽ എന്റെ വ്യാകരണം കൂടെ പോകും. ഞാനും എത്ര ഗുണം മണ്ടനായിട്ടുണ്ട്, എന്റെ ബുദ്ധി കൂടെ തിരിച്ച്. മനസ്സുവരത്തി വ്രതവർണം ഒന്ന് വന്നോട്ടെ. അനന്തോ അതുകൊണ്ടെന്താ അണകാരം വരാതെ? നാവന്നു അതുകൊണ്ടെന്താ സംഭവം? അതുകൊണ്ടെന്താ സംഭവം? എന്താണോ എങ്ങ ഏത് ഏതിനാ സിദ്ധമായി? ഏത് പ്രവർത്തിച്ചു? പ്രവർത്തിച്ചെന്തു വന്നു? നശിച്ച അവതാരത്തിന് ചെലവ് നഗാരം വരും, അനുസ്വാരം വന്നു. പിന്നെ അനുസ്വാരം വന്നു കഴിഞ്ഞാൽ പിന്നെ രസാഭ്യാൻ നോണ പ്രവർത്തിക്കില്ല. പരസവർണം വന്നു. പിന്നെ അതും എട്ടാം അധ്യായത്തിലാണ്. അത് പ്രവർത്തിച്ചാണ് നഗാരം വന്നത്. അത് വന്ന ശേഷം രസാഭ്യാൻ പ്രവർത്തിക്കും. എന്തുകൊണ്ട്? അത് പൂർവ്വത്ര സിദ്ധമാണ്. ഏതിന് പൂർവോത്ര സിദ്ധമായി? സപാദ സപ്താധ്യായം പ്രതി. അതെനിക്കും അറിയാം ഏത് സൂത്രത്തിന് ഏത് അസിദ്ധമായ എന്നാണ്. ആ എന്ന് പറയുന്നു, അതാണ് അതിന്റെ ശരിയായ ഉത്തരം. സപാദ സപ്താധ്യായ സൂത്രമാണ് ഏത്? രക്ഷാഭ്യാനാണ് സമാന എണത്വം ഇരിക്കുന്ന സൂത്രം. ഇവിടെ നാ താന്നിരുന്നപ്പം നശിച്ച അവതാന്തസ്യ ചരി അനുസ്വാര പ്രകാരം അനുസ്വാരം വന്നു. അനുസ്വാരത്തിന് പരസവർണം വന്നു. ഈ പരസവർണം വന്ന നഗാരമാണ് ഇതിരിക്കുന്നത്. ഈ പരസവർണം വന്ന കാര്യം അസിദ്ധമാണ് ഏതിന്? സമാനപ്രതി. അത് അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. അസിദ്ധമായതുകൊണ്ട് അത് നോക്കുമ്പോൾ അവിടെ നഗാരം ഇല്ല, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറയാം. അടുത്തു വരുന്നത് ചിതി സപ്ഞാനേ. മറ്റേ കഴിഞ്ഞില്ല, ഇല്ല അതിന് മുമ്പൊന്നുണ്ടല്ലേ. ഷിധ ഗത്യാം. ഷിധ നമ്മൾ നേരത്തെ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. എന്താണ് ധത്വാദേഹേ ഷഹസഹ? ഓർമ്മയുണ്ട. ധാതുവിന്റെ ആദിയിലുള്ള ഷകാരത്തിന് സകാരം വരും. ധാതുവിന്റെ ആദിയിലുള്ള ഷകാരത്തിന് സകാരം വരും. അപ്പൊ എന്തു വരുന്നു? സിദ്ധന്നാവും. അപ്പൊ ഈ ഷകാരം ആദ്യമുള്ള എന്നെ ഷോപദേശം എന്ന് പറയും. ഷോപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ തന്നെ ഷകാരം ഉള്ള ധാതുക്കൾ. ഇതിനെല്ലാം ഷോപദേശങ്ങളുണ്ട്. അപ്പൊ ഇതൊരു ഷോപദേശ ധാതുവാണ്. അപ്പൊ ഇത് ഷിദ്ധം എന്നുള്ള എന്തായി മാറും? സിദ്ധമാവും. അകാര ഉച്ചാരണാർത്ഥമാണ് അല്ലെങ്കിൽ ഉദാത്തമാണ് എന്ത് വേണോ പറയാം. എന്തായാലും ലോപിക്കും മറ്റു ധാതുക്കളെ പോലെ. ഇവിടെ പറയുന്നു ഹ്രസ്വം ലഘു സംയോഗേ ഗുരു. ഹ്രസ്വം ലഘു സ്പഷ്ടാർത്ഥം. ഇത് ഹ്രസ്വത്തിന് ലഘു സപ്ന വിധിക്കുന്നു. സപ്നാസൂത്രമാണ് പ്രത്യേകം, അല്ലാതെ ഹ്രസ്വത്തെ ലഘുവാക്കുന്നതല്ല. ഹ്രസ്വത്തിന് ലഘുവിനെ വിധിക്കുകയല്ല ചെയ്യുന്നു. പിന്നെ ലഘുവിന് ഹ്രസ്വത്തിന് ലഘു എന്ന് പറയുന്ന ഒരു സംജ്ഞ വിധിക്കുന്നു. അപ്പൊ ഹ്രസ്വ എന്നറിയാൻ വേണ്ടി ആ സൂത്രത്തിൽ പോവും. ഊകാലോചി ഹ്രസ്വ ദീർഘപ്പെടുത്താം. ഏകമാത്രമുള്ളതാണ് ഹ്രസ്വം. അപ്പൊ ആ ഏകമാത്രം അതിന് ഹ്രസ്വ സംജ്ഞ കിട്ടി. അപ്പൊ പുതിയൊരു സംജ്ഞ കൂടെ വിധിച്ചു. ഏതാണ്? ഹ്രസ്വം ലഘു. അപ്പൊ രണ്ട് സംജ്ഞമാണ്. സംയോഗേ ഗുരു. സംയോഗേ പരേ ഹ്രസ്വം ഗുരു സ്യാത്. സംയോഗം പരമിരിക്കുമ്പോ ഹ്രസ്വത്തിന് ഗുരുസജ്ഞ വരും. ഇവിടെയും ഗുരുസജ്ഞ എന്ന് വരുമ്പം പലരും ധരിക്കും സംയോഗം പരത്തിരുന്ന ഹ്രസ്വം ദീർഘമാകും. ദീർഘമാകുന്ന കാര്യമല്ല പറയുന്നു, പിന്നെയോ ഹ്രസ്വത്തിന് തന്നെ വേറൊരു സ്വപ്നം കൂടെ കിട്ടുന്നു. ഗുരു എന്ന് പറയുന്ന സ്വപ്നം ദീർഘം ച ഗുരുസ്യ, ദീർഘത്തിന് എന്തുവരും ഗുരു എന്ന് സ്വപ്നം വരും. ഇപ്പൊ ഹ്രസ്വത്തിന് ലഘുസ്വപ്ന, എന്നാൽ ദീർഘത്തിന് ഗുരുസ്വപ്ന. സംയോഗം പരത്തിലിരുന്നു കഴിഞ്ഞാൽ ഹ്രസ്വത്തിന് ഗുരുസ്വപ്ന. അല്ല, ഒരിക്കലും ഹ്രസ്വം ദീർഘമാകുകയോ ദീർഘം ഹ്രസ്വമാകുകയോ ഒന്നും ചെയ്യത്തില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഷിദ് എന്ന് പറയുന്നതിലെ ഇക്കാരത്തിന് എന്ത് സംജ്ഞയുണ്ട്? ലഘുവാ ഗുരു സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും ലഘുസജ്ഞ. ഷിദ് വർത്തമാന ഇല്ലട്ട്, തിപ്പ് അനുബന്ധ ലോപം, ഷിദ് തിങ്സ് സർവധാതുവം, കർത്തരി ശപ്പ്, ഷീദ് ആ തി സീധാതി ധാത്വാദേശത്തെ പ്രവർത്തിച്ചു. അതെപ്പോഴും ഓർത്തുകൊണ്ട് സീധാതി എന്നിരിക്കുമ്പോ ശീല ഇകാരത്തിന് ഗുണം വന്നാൽ എങ്ങനെ വരും? സേധതി. ഇകാരത്തിന് ഏകാരം ഗുണം ഇരിക്കുന്ന സൂത്രമാണ് അടുത്തു വരുന്നത്. അത് ഇവിടത്തേക്ക് വേണ്ടിയല്ല, സാമാന്യ സൂത്രമാണ്. പുഗന്ത ലഘുപദസ്യ പുഗന്തസ്യ ലഘുപദസ്യ അംഗസ്യ ഇക്കോ ഗുണ സർവധാതു അർദ്ധധാതുകയോഃ. സർവധാതുവും അർദ്ധധാതുവും പരത്തിലിരിക്കുമ്പോൾ പുക്ക് ആഗമമാണ്. അത് അന്ത്യത്തിലുള്ളതിനും ലഘുപഥയ്ക്കും ആയിട്ടുള്ള അംഗത്തിൻ്റെ ഇക്കിന് ഗുണം വരും. പുഗന്ധ ലഘുപഥസിച്ച എന്ന് പറയുന്നതിന് പുറത്തു നിന്ന് ഗുണ എന്ന് പറയുന്ന വരുന്നുണ്ട്. ഗുണ വരുമ്പോൾ അവിടെ സൂത്രം വരും ഇഗോ ഗുണവൃദ്ധി. ഗുണവൃദ്ധി ശബ്ദാഭ്യാം എത്ര ഗുണവൃദ്ധി വിധേയത്തെ തത്ര ഇക്കഹീതി ഷഷ്ടിയെന്നും പദം പ്രതിഷ്ഠത്തെ. ഗുണശബ്ദേന വൃദ്ധിശബ്ദേന വാ എത്ര ഗുണ വൃദ്ധിർവാ വിധീയത്തെ തത്ര ഗുണ വൃദ്ധിശ്ച ഇക് സ്ഥാനേ ഭവിഷ്യതി ഇതി അസ്യ സൂത്രസ്യ ആശയഃ. എത്ര കേവല ഗുണശബ്ദേന ഗുണ വിഹിതഃ തത്ര സ്ഥാനിനെ വിശേഷരൂപേണ നിർദ്ദേശ അഭാവേ ഗുണ ഇക് സ്ഥാനേ കാര്യഃ. അസ്മിൻ സൂത്രേ പുഗന്ധലഘുപദസ്യചൈത്യസ്മിൻ സൂത്രേ സ്ഥാനീന്ന നിർദ്ദിഷ്ടഃ കിന്തു അത്ര ഗുണശബ്ദേന ഗുണ വീതഃ അതഃ അത്ര ഈകഃ സ്ഥാനിത്വേന ഗ്രാഹ്യഃ. പരിഭാഷാസൂത്ര അനുസാരേണ ഏകോ ഗുണവൃദ്ധി ഇത്യനേന അതഃ അയം ഗുണ ഈ സ്ഥാനേ ഭവതി. സിത് ഇത്യത്ര ഇക് ഭവതി ഇക്കാരഃ തസ്യ സ്ഥാനേ അനേന സൂത്രേണ ഗുണോ ഭവതി സർവധാതുക അർദ്ധധാതുകയോ പരയോ അത്ര സർവധാതുക പരത്വം വർത്തതെ കോത്ര സർവധാതുക ശപ് ഇതി സ്ഥിതി പൂർവത്ര സിദ് ഇത്യസ്യ ഇകഹ ഗുണഃ ഭവതി. മനസ്സിലായല്ലോ. സിദ് ശപ്പിലാന്നിരിക്കുമ്പം സിത്തില ഇക്കിന് ഗുണം വരുന്നു, ഇകാരത്തിന് ഏകാരം വരുന്നു. കേന സൂത്രേണ സ്ഥാനയന്ത്രിതം. ഇവിടെ ഒരു പ്രശ്നം ചോദിക്കാം. എന്താണ്? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം. അത് സ്ഥാനീയം നിർദ്ദേശിച്ചു. എങ്ങനെ? ഇക്കഹ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇക്കഹ എന്ന സ്ഥാനീയം നിർദ്ദേശിച്ചപ്പോൾ അതിനെ തന്നെ പറഞ്ഞു. പിന്നെന്താ ചോദ്യം വരുന്നത്? സിദ്ധെന്ന് പറയുന്നിടത്ത് രണ്ടിക്കൊണ്ടാ? ഇവിടത്തെ ചോദ്യത്തിൽ രണ്ടിക്ക് വരുന്നില്ല. അതിലും സിമ്പിളാ ചോദ്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിളായിരിക്കും. നിങ്ങളെന്തോ കടുത്ത ചോദ്യം എന്നും പറഞ്ഞ് ഒരുപാട് ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇക്കിന്റെ പരത്തിൽ എന്ത് വേണം? സർവധാതു അല്ലെങ്കിൽ ആർദ്ധധാതുവും വേണം. ഇവിടെ ഇക്ക എന്ന് പറയുന്ന സിദ്ധിലെ ഈ ആണ്. അതിന്റെ പരത്തിൽ സർവധാതുവും ആർദ്ധാതുവും ഉണ്ടോ? എന്തുകൊണ്ട്? ഇതായിരിക്കുന്നു. അംഗത്തിന്റെ ഇക്കിനാണ് എന്ത് വരുന്നത്? പരത്തിലിരിക്കണം. എന്ത്? സർവധാതുകം അല്ലെങ്കിൽ അർദ്ധധാതുകം ഇക്കിന്റെ പരത്തിലിരിക്കണം. അംഗത്തിനല്ല ഗുണം വിധിച്ചോ? പിന്നെയോ ഇക്കിന് ഏതിന് ഗുണം വിധിച്ചോ അതിന്റെ പരത്തിരിക്കണം. അല്ല, ദൂരെ ഇരിക്കുന്നിടെല്ലാം നോക്കിയാണെങ്കിൽ പിന്നെ ഇത് എവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനേ പറ്റത്തില്ല. ഇഗോ എണച്ചി എന്ന് പറയുന്നിടത്ത് ഇക്കിന്റെ പരത്തിൽ ഇച്ചിരിക്കും വേണ്ടു വരും എന്ന് പറയുന്നത്. പരമെന്ന് പറഞ്ഞാൽ അടുത്ത് വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ വരും ഇക്കിനെണ്ണ? ആദേശം സർവത്ര വരത്തില്. അല്ല, ഏതിനാണോ വിധിച്ചത് അതിന്റെ പരത്തിൽ, ഇക്കിന് വിധിച്ചത് അതിന്റെ പരത്തിലൊന്നും. അംഗസ്യ അധികാരത്തിലായത് അംഗത്തിന്റെ ഇക്ക്, അംഗത്തിലേക്കായിരിക്കും. അംഗത്തിലേക്ക് ഇക്കെന്ന് പറയുന്ന ഇവിടെ ധകാരത്തിന്റെ പൂർവ്വത്തിലാണ്, അന്ത്യത്തിലല്ല. എന്ന് പറഞ്ഞിട്ട് അംഗ. പിന്നെ അവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? അത് പോട്ടെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ദോഷവും വരാൻ പോകുന്നു. ലഘു ഉപധസ്യ എന്ന് പറഞ്ഞു. ലഘു ഉപധയായിരിക്കും. അങ്ങനെയാണല്ലോ ഇവിടെ പറഞ്ഞത്. ലഘു സംയോജിച്ചു ഉപധയുമായിരിക്കും. അപ്പൊ അംഗമെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് അത്? ലഘുവായിരിക്കണം, ഉപധയായിരിക്കണം, ഇക്കായിരിക്കണം. അതിന്റെ പരത്തിൽ എന്ത് വേണം? സർവത ഉപതയുടെ പരത്തിൽ സർവധാതുവോ അർദ്ധാതുവോ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എന്ത് വരും? വ്യവധാനം വരും. കാരണം ഉപതാന്ന് ഏതിനെ പറയുന്നത്? എങ്ങനെ? അതിനാണ് ആദ്യം സമാസം പഠിച്ചത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനും. ലുബ്ധി ഉപധ യസ്യ ലഘു ഉപധ എന്ന് വരുമ്പോ ലഘി എന്നുള്ള എന്തായി മാറും? ലഘു. ഉപധ എന്ന് പറയുന്നത് എന്തായി മാറും? ഉപധ. ഈ രണ്ടും ഇങ്ങനെ മാറുന്നതിന് ഏതൊക്കെയാണ് സൂത്രങ്ങൾ? ഒന്ന് ഭാഷിത പുംസ. ലബ്ധി എന്ന് പറയുന്നത് എങ്ങനെ മാറി? സ്ത്രീയാഹംസ്കാദനോ സമാനാധികരണേ സ്ത്രീയാം അപ്പൂരണി പ്രിയാദിഷു. കേട്ടിട്ടുണ്ടോ? കേട്ടപ്പോര ഓർമ്മിക്കുകയും വേണം. അപ്പൊ ലഘു എന്ന് പറയുന്നത് എന്തായി മാറി? ലഘു. ഇനി ഉപധ എന്ന് പറയുന്നത് എന്ത് വരുന്നു? വിശേഷം. വിശേഷം എങ്ങനെ അവിടെ ഉപധ എന്ന് പറയുന്നത് ഉപധ എന്ന് മാറി എന്നുള്ളതാണ്. എന്താണ് എന്റെ വൃത്തി? ഉപസർജനസഞ്ജന എങ്ങനെ വിധിക്കും? അങ്ങനെ ഉപസർജനസഞ്ജ വേണ്ടേ? അതാണ് ഉപസർജനസഞ്ജം. ഉപസർജന ഹ്രസ്വം എന്ന് പറയും. ലഘി ഉപധ യസ്യ എന്ന് പറയുമ്പോൾ എന്തുവരും? ലഘുപഥ. അതിന്റെ ഷഷ്ടി ലഘുപഥസ്യ. പുക് അന്തേ യസ്യ. പുക്ക് അന്ത്യത്തിൽ വരുന്നതാണ് പുകന്ത. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട, അതിന് വരുന്ന കാര്യമാണ്. നിച് നിജന്തത്തിൽ വരും പുക്ക് വിധിക്കും. അട്ട് ഹ്രീ വിളി ഹിരി എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യം ഇല്ല. നമുക്കിപ്പോൾ ആവശ്യം ലഘുപഥയിൽ നിന്നാ അപ്പൊ ഇവിടെ ഒരു ന്യായം പറയും. ഏന നാവ്യവധാനം തേന വ്യവഹിതേ അപി. ഏന ന അവ്യവധാനം, ന അവ്യവധാനം, അവശ്യ വ്യവധാനം. ഏത് വർണ്ണം കൊണ്ടാണോ അവശ്യ വ്യവധാനം വരുന്നത്? തേന വ്യവിദേവി, തേന വർണ്ണേന വ്യവിദേവി കാര്യം സ്യാത് എന്നാണ്. അവർജനീയമായ വ്യവധാനമായിട്ട് ഗ്രഹിക്കേണ്ടെന്നർത്ഥം. കാരണം ഉപധയ്ക്ക് ഗുണത്തെ വിധിക്കുമ്പം പരത്തെ നിമിത്തമാക്കി എന്തായാലും ഒരു വർണ്ണത്തിൻ്റെ വ്യവധാനം ഒഴിവാക്കാൻ പറ്റത്തില്ല, വന്നു തന്നെ തീരണം. അല്ലെങ്കിൽ പിന്നെ ഉപധ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പരനിമിത്തം പറഞ്ഞു, പക്ഷെ ഉപധയ്ക്കാ പറഞ്ഞത്. അപ്പോൾ ഒരു വർണ്ണത്തിൻ്റെ ഒഴിവാക്കാൻ വയ്യാത്ത ആ തടസ്സത്തെ വ്യവധാനമായിട്ട് എടുക്കേണ്ട കാര്യം നടത്തിക്കൊള്ളാനാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏന ന അവ്യവധാനം തേന വ്യവഹിതേ അപി. വ്യവധാനം എന്ന് വെച്ചാൽ മറയുക. ന അവ്യവധാനം എന്ന് പറയുമ്പോ അവശ്യവധാനം. വ്യവധാനം മറയുക, അവ്യവധാനം മറയാതിരിക്കുക. ആവശ്യകത്വം ദ്യോതയതി ദ്യോതയത്തഹ എന്നാണ്. രണ്ടു നഞ്ഞുകൾ എന്ത് ചെയ്യുന്നു? ആവശ്യകത്വത്തെ ദ്യോതിപ്പിക്കുന്നു, ചേർന്നു വന്നു. അപ്പോൾ വ്യവധാനം, അവിടെ ഒരു നഞ്ഞു വന്നാണ് എന്ത് പറഞ്ഞത്? എല്ലാം വ്യവധാനവും വ്യവധാനം, പിന്നെ ഒരു നഞ്ഞുകൂടെ വന്നു. അവ്യവധാനമാണ് ദൗ നഞ്ഞോ ആവശ്യകത്വം ദ്യോതയത എന്ന് പറഞ്ഞു. ആവശ്യകത്വത്തെയാണ് കാണിക്കുന്നത്. ആ പ്രശ്നത്തിന് സമാധാനമായി. അപ്പൊ എന്തുവരും? ഗുണം വരും. സേധതി ഇനി പ്രശ്നമുണ്ടോ? എന്താണ് സേധതി? സേതത സേതന്തി സേതസി സേതത സേതത സേതാമി സേതാവഹ സേതാവഹ. പഴയ പ്രക്രിയ അറിയാമെങ്കിൽ ഇവിടെ വിശേഷമൊന്നും പറയേണ്ട കാര്യമില്ല. ലിട്ടിൽ വരുമ്പം എന്താണ് ധാതു? ഷിതാണ്, ഷിതല്ല. സിദ്ധ ഷിതൊക്കെ പോയി. ലിട്ട് വരുന്നു. ഏ സൂത്രം വരുന്നു? ലിട്ടിച്ച. എന്താണ് അതിന്റെ അർത്ഥം പറയുന്നത്? വൃത്തി പറയുന്ന എന്താണ്? ലിടാദേശ തിങ് ആർദ്രാദേശ്യ. പിന്നെ അടുത്ത് വരുന്നു എന്താണ്? ഉണ്ണാലാദുസാഹ നല് വന്നു. സിദ് നല് ഞാതോൽ അഭ്യാസ്യ ദിത്വം. പിന്നെ സിദ് ഫലാദിശേഷ ആതൃഹല്യശേഷ്യത അന്യോ. എന്ത് ശേഷിക്കും? സി സി സിദ് സിദ് സി സിദ് ആ. ഇനി അഭ്യാസത്തിലൊന്നും ചെയ്യാനില്ലല്ലോ. ആ നിരിക്കും എന്തോരും പുഗന്ത ലഘുബദ്ധസിച്ച സി സേധ് ആ സിസേധ. സകാരത്തിന് ഷത്വം വരും. എന്താണ് സിഷേധ? അപ്പോ ഇവിടെ സകാരത്തിന് ഷത്വം വരുത്താൻ വേണ്ടിയിട്ടാണ് പാണിനി ഈ ധാതുവിനെ ഷോപദേശമാക്കിയത്. അല്ലെങ്കിൽ ഇവിടെ ഷത്വം വരത്തില്ല. എന്തുകൊണ്ട് വരത്തില്ല? അത് പ്രത്യയമല്ല. അപ്പൊ പിന്നെ അതിന്റെ വൃത്തി എന്താ? ആദേശപ്രത്യയോഹോ അങ്ങനെ അങ്ങനെ അങ്ങനെ. അവിടെയാണ് അറിയേണ്ടത്. അവിടെ പല ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇംഗുഭ്യാംബരസ്യ അവദാന്തസ്യ ആദേശ പ്രത്യവസ്ഥയസ്യ എന്ന് പറഞ്ഞു. വന്ന് പറഞ്ഞു പ്രത്യേക അവയവത്തിന്റെ ഉദാഹരണമാണ് നമ്മൾ പഠിച്ചത്. രാമേഷു പ്രത്യേക അവയവമാണ്. അവിടെ പറഞ്ഞു ഇനി ആദേശത്തിന്റെ ഉദാഹരണം പിന്നാലെ വരും എന്ന് പറഞ്ഞു. ആദേശമായ സകാരത്തിന് ഷത്വം വരുന്നത്. ഇവിടെ സകാരം എന്ന് പറയുന്നത് എന്താണ്? ആദേശമാണ്. ഷായുടെ സ്ഥാനത്ത് വന്ന ആദേശമാണ് എന്ത്? സകാരം. അവിടെ ആദേശ പ്രത്യ അവയവസ്ഥ എന്ന് പറഞ്ഞിടത്ത് ആദേശ തസ്യ. ഇവിടെ ആദേശമായ സകാരവിന് ഷത്വം. മുമ്പ് വന്നിടത്തൊക്കെ എന്തായിരുന്നു? പ്രത്യ അവയവമാണ്. ഇവിടെ ആദേശം. അതുകൊണ്ടാണ് പാണിനി എത്ര ബുദ്ധിപൂർവം ചെയ്തിരിക്കുന്നു. അവിടെ ആദേശപ്രത്യയോഹം എന്ന് പറഞ്ഞു. ഇവിടെ ഷിധ് എന്ന് ധാതുവിനെ പറഞ്ഞു. രണ്ടിനെയും കൂടെ യോജിപ്പിച്ചു. അതിന് ദത്വാദേശ സൂത്രം ഉണ്ടാക്കി ഷാക്കി സായ വിധിച്ചു. വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഷാ വിധിച്ചു. പിന്നെ അതിന്റെ നിമിത്തം ഉണ്ടോ എന്ന് ഇവിടെ നോക്കണം. ഇവിടെ എന്താണ് നിമിത്തം? എല്ലാം ഉണ്ടോ? ഇവിടെ നിമിത്തം എന്താ? ഇണ് സി സുഷേധ് ആ സുഷേധ. സ്വാമി ഷായ്ക്ക് സാ വരുന്നത് സൂത്രം അനുസരിച്ചാണ്. ഷായ്ക്ക് സാ ആദേശം വരുന്നത് അതിനൊരു സൂത്രമുണ്ടോ? അതല്ലേ നേരത്തെ നിങ്ങൾ പഠിച്ചത്. ധത്വാദേഹേ ഷസ്സ കേട്ടോർമ്മയില്ല. എന്തായാലും എന്നെക്കാളും വയത്തില്ലല്ലോ. എന്നതാണ് ഓർമ്മ വേണ്ടതാണ്, പ്രായമനുസരിച്ചാണ് ഓർമ്മശക്തി. എങ്ങനെ ഭക്ഷണത്തിന്റെ വാളിക്ക് ഓർമ്മ? അത് സംഭവിക്കാം, അത് ശരിയാണ്. നെയ് കഴിക്കണം, ഓർമ്മശക്തി കൂടാൻ വേണ്ടിയിട്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. സുഷേധ അടുത്ത് വീണ്ടും എന്ത് വരുന്നു? ധാത്വ സിദ്ധ വന്നു, നല്ല അധിസു, നല്ല ധലുപമാഹ അധിസു വന്നു, സിദ്ധ അധിസ് പരത്. സിദ് അധിസ് ദിത്വം സിദ്ധ സിദ്ധ ഫലാദിശേഷ സി സിദ്ധ അധിസ്. ഇവിടെ ഈ ഇകാരത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് എന്ത് വരും? അധിശപ്രത്യയോ ശത്രു. അതിന്റെ പരത്തിലിരിക്കുന്ന ഇകാരത്തിനുടേയും പുഗന്ത ലഘുഭസിച്ച ഗുണം വരേണ്ടതാണ്. ഇപ്പൊ പറയുന്നു അസംയോഗാത് ലെട്ട് കിത്ത്, അസംയോഗാത് പരോ അപിത്ത് ലിട്ട് കിത്ത് സ്യാത്. ഈ പാണിന് ഓരോടത്തും പിത്തും കിത്തും കിത്തും കിത്തും എല്ലാം പറയുന്നതും നമ്മൾ വിചാരിക്കും പാണിനിക്ക് എന്താ വട്ടാണ് ഇത്രയൊക്കെ ഇങ്ങനെ പറയുന്നു. ഓരോന്നിനും പല പ്രയോജനങ്ങളാണ്, പല പല പ്രയോജനങ്ങൾ. ഇവിടെ തിപ്പ് പിത്താക്കി, അതുകൊണ്ടാണ് അവിടെ ഗുണം വന്നത്. ഇല്ലെങ്കിൽ ഇവിടെ എന്തുവരും? അസംയോഗ, അസംയോഗത്തിന്റെ പരത്തിൽ പൂർവത്തെ സംയോഗം വരാൻ പാടില്ല. അതിൻ്റെ ഉദാഹരണം വരും. ഇവിടെ എന്തായാലും സംയോഗം ഇല്ലല്ലോ, സീഷിധ് എന്നിരിക്കുന്നൊരു സംയോഗമുണ്ടോ? അസംയോഗം ആണത്, സംയോഗമില്ല. അതാണ് എന്നാ സംയോഗം? അസംയോഗം. അസംയോഗത്തിന്റെ പരത്തിലിരിക്കുന്ന അപിത്തായ ലിട്ട്, ലിട്ടായിരിക്കണം പിത്താകാനും പാടില്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഒഴിവാകും? തിപ്പ്, സിപ്പ്, മിപ്പ് മൂന്നും പോയി. അപിത്തെന്ന് പറഞ്ഞ മൂന്നെണ്ണം പോയി. ഏതൊക്കെ? തിപ്പ്, സിപ്പ്, മിപ്പ്. അപിത്തായ ലിട്ടെന്ന് പറയുമ്പം ബാക്കി എത്ര എണ്ണം വരും? ആറെണ്ണം. അതെന്താവും? കിത്ത്. അത് കിത്തായി കഴിഞ്ഞാൽ സൂത്രം പ്രവർത്തിക്കും. ആ അത് പറയാൻ വയ്യാത്ത സൂത്രം, നീട്ടിച്ച എന്ന് പറയുന്ന സൂത്രം. വേറെയുണ്ട് ഇനി സംപ്രസാരണം, പല കാര്യങ്ങളും വരും. നമ്മൾ പഠിച്ചതനുസരിച്ച് നീട്ടിച്ച എന്ന് പറയും, ഗുണവൃത്തികൾ പാടില്ല. ഇവിടെ ഗുണം വരത്തില്ല. സുഷിദ്ധതുഹു ആണ് അസംയോഗാത് പരോ അപിത്ത് ലിട്ട് കിത്തിസ്യ. അസംയോഗത്തിന്റെ പരത്തിലിരിക്കുന്ന അപിത്തായ ലിട്ട് കിത്താവ്. അതുകൊണ്ട് തിപ്പ്, സിപ്പ്, മുപ്പ് മൂന്നടത്തും ഗുണം വരും പുഗന്ധലുവ് ഉപദർശിച്ച. ബാക്കി വരുന്ന ആറ് സ്ഥാനങ്ങളിലും ഗുണം വരില്ല. അതാണ് സിദ്ധതുഹു. അടുത്ത് സിദ്ധ് ഉസ് ദിത്വം ഫലാദിശേഷം ഷത്വം സിഷിധ ഉസ്ഷിദ്ധുഹു ഷത്വം ഗുണം വരുന്നില്ല. അടുത്ത് സിദ്ധ്, അടുത്ത് എന്താ വരുന്നത്? നല്ല അധിസുസ് ധല ധ. ലിട്ടിച്ച ലിടാദിശസ്തിങ് എന്താണ്? അർദ്ധാധവും വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. അർദ്ധാസിട്ട് ഇട്ട് വരുന്നു. സിദ്ധിന് ദിത്വം വന്നു. സിദ്ധ് സിദ്ധ് ഫലാദിശേഷ സി സിദ്ധ് തരത്തിൽ അർദ്ധാതും ഇരിക്കുന്നുണ്ട്. സർവധാതു അർദ്ധാതിയോ ഗുണം സകാരത്തിൽ ഷത്വം ഷേധ് സിഷേധ് ഇട്ട് ദണ്ഡസിഷേധിത അടുത്തത് പഴയതുപോലെ തന്നെ സീഷീത് അതുസ് ഫലാതിശേഷം വരുന്നു, ശത്വം വരുന്നു, ഗുണം വരുന്നില്ല. അടുത്തത് സീഷിത് ആ ഫലാതിശേഷത്വം ആ ഇത്യസ്യത്വം ഗുണനിഷേധ സീഷിത. അടുത്ത ഷിത് മിപ്പ് മിപ്പിത്യസ്ഥാനെ നല്ല ആ ഷിത് ആ ലളിദ്ധാതുരനഭ്യാസിദ്ധിത്വം ഫലാതിശേഷ സി ഷിത് ആദിശപ്രത്യക്ഷത്വം മുകന്ദ ലഘുപദസിജ ഗുണം സിഷേത് ആ സിഷേത്. ഇനി നമ്മൾ മുമ്പോട്ട് പഠിച്ചു ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ പല സൂത്രങ്ങളെയും പ്രാപ്തിയൊക്കെ കാണിക്കും. ഇവിടെ പിന്നെ അതൊന്നും പ്രവർത്തിക്കാത്തതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. സിദ്ധാന്തപതിയിലൊക്കെ നോക്കി പല സൂത്രങ്ങളും ഇതിനകം വന്നു പോയിട്ടുണ്ട്. അടുത്ത ഷിത് ദിത്വം വലാതിശേഷ ഷത്വം ശിഷിത് ആർദാദിശിട്ട് ബലാദേഹി ശിഷിധി വ ഏവം ഷിത് മ ദിത്വം ഫലാതിശേഷ ഷത്വം ശിഷിത് അർദ്ധാസിട്ട് ഫലാദിശിഷിദ്ധി മ. എങ്ങനെയാണ് രൂപങ്ങൾ? സിഷേധ ശിഷി ശിഷിധാതു ധാതു അവിടെയുണ്ട്, അത് വിട്ടു പോരും. ശിഷിദുഹു ശിഷേധിത ശിഷിധാതുഹു ശിഷിധ ശിഷേധ ശിഷിധിവ ശിഷിധിമ. പ്രക്രിയ കൂടി അറിഞ്ഞിരുന്ന എളുപ്പമാണ് രൂപസിദ്ധി. ഇനി പുതിയ സൂത്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, ലിട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിദ്ധ് ലുട്ടില് സിദ് തസ് തിപ്പ് ഇരിക്കുമ്പോ എന്ത് വരുന്നു? ലുഡപ്രദമസ്. പിന്നെ യാസുട്ട എവിടെ പോയി? ലുട്ടിലാണോ യാസുട്ട വരുന്നത്? കടുത്തൊരു ശപ്പ് പ്രാപ്തമാകുന്നു. സെത്താസി ലുട്ടോഹോ. പിന്നെ പിന്നെ എന്ത് വരുന്നു? എന്താണോ അടുത്ത് വരുന്നു? താസി വന്നു കഴിഞ്ഞാൽ എന്ത് വരും അടുത്ത്? അർദ്ധദാതവം ശേഷ അർദ്ധാദസ്യ ുംപസ്യന്തോരും പോയി താസിൽ ആസിലോപിച്ചു പരത്തിലിരിക്കുന്ന ആ കൂട്ടിച്ചേരുന്നു. പ്രക്രിയയിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ പഴയ സൂത്രങ്ങളൊക്കെ ഓർത്തിരിക്കുന്നു. അടുത്ത് സിദ് തിപ്തസ് എന്തായിരുന്നു? താസിട്ടോഹോ താസിപ്രതിമസിഡാരോ ആർദ്ധാതുശേഷ ആർദ്ധാതിട്ട് വലാദേ പുകന്തല്ലഘു ലഘു പ്രദർശിച്ച വരുമ്പോൾ സേദിത്താസ് രവ് എന്നിടത്ത് എന്ത് വരുന്നു? രിച എന്ത് സംഭവിക്കുന്നു? അടുത്ത വീണ്ടും സിദ് ജി പ്രഥമസിഡാരോ രസ് ോഹോ അർദ്ധാവത് ശേഷം അർദ്ധാവസിട്ട് വലാതെ പുകന്തലുബുദ്ധിച്ച ഗുണ വരുമ്പോ എന്ത് വരുന്നു? സേദിത്താസ് രസന്നിരിക്കുന്നിടത്ത് പരത്തിൽ സിപ്പിരിക്കുന്നു. ലുട്ടോഹോ അർദ്ധാതു വിശേഷോ അർദ്ധാതു സിട്ടു വലാതെ പുകന്ത ലഘുപദ സിജ സേധിതാസി. എല്ലായിടത്തും വന്നു. സേതി താസ് അടുത്തെന്ത് വരുന്നു? പിന്നെ സേതിതാസ് മീ സേതിദാസ് വഹ വസ് വഹ സേതിദാസ് മഹ. അടുത്ത് ലുട്ടിൽ എന്ത് വരുന്നു? സിത് ലുട്ടെന്നിരിക്കുമ്പോ തിപ്പ് വരുന്നു. സിത് തീന്നിരിക്കുമ്പോ സിദ്ധാസ് ലുടോഹോ അർദ്ധാവ് വിശേഷ അർദ്ധാസ് ഇട്ട് വരാതെ പുകന്ത ലഘു പ്രദർശിച്ച ഗുണം സേതി സ്യാന്നിടത്ത് എന്ത് വരുന്നു? ആദേശപ്രത്യുഷത്വം സേതിഷ്യത്തി. ഇപ്പൊ എല്ലായിടത്തും വരുമ്പോ എങ്ങനെ? സേധിഷ്യത്തി സേതിഷ്യ ലോട്ടില് സിത് തിപ്പന്നിരിക്കുന്നു. തീ ലോട്ടായോണ്ട് ഏത് വരും? സർവധാതുവും കടുത്തരി ശപ്പ് പുകന്ത ലഘുപദ്ദേശിച്ച ഗുണ സേധ ആ തു സേധ തു. അവിടെ വികല്പമായിട്ടൊന്നുകൂടെ വരുന്ന എന്താണ്? തുഹ്യോ താതങ് സേധ താ. അപ്പൊ ഇവിടെ എല്ലായിടത്തും സേധ എന്ന് വരുന്നു. അടുത്ത ഏത് സൂത്രം വരുന്നു? ലോട്ടോ ലംഗോന്ധ സീന്നിരിക്കുന്നിടത്ത് സേർഹ്യപിച്ച പിന്നെ അതോ ഹേ ഹേ സേധ സേധ താ തുഹ്യോ താതം സേധ തം സേധ ത സേധ മിപ്പന്നിരിക്കുന്നിടത്ത് മേരണി സേധ നീന്നിരിക്കുന്നിടത്ത് ആടുത്തമസ്യ പിച്ച സേധാനി. സേധ വസന്നിരിക്കുന്നിടത്ത് ലങ്ങിൽ വരുമ്പം സിധ് തിപ്പ് കട്ടർശപ്പ് പുകന്തലുപദ്ദേശിച്ച സേധ എന്ന് വരുന്നു. എല്ലായിടത്തും സേധ എന്ന് വരും. തീക്ക് എന്ത് സംഭവിക്കും? സേധാത്ത്. പിന്നെ എന്ത് വരുന്നു? ലുങ് ലങ് ലുങ് ഷടുദാത്തമ അസേധത് അസേധത്. അപ്പൊ എല്ലായിടത്തും അസേധാന്ന് വരും. ശപ്പ് വരുന്നു, പുകന്തല ഗുണം വരുന്നു, അട്ടു വരുന്നു, അസേധ. ഇവിടെ എന്ത് വരുന്നു? പരത്തിൽ ധമീപാം താം തം തമഹ തം വന്നു അസേധ താം. അടുത്ത അസേധ ജിക്ക് എന്ത് വരും? ജോന്ത ഇതശ്ച സംയോന്തരൂപ അസേധൻ അസേധ സി എന്ത് വരുന്നു? ഇതച്ച അസേധ അസേധ തം നിത്യംഗിത പിന്നെ ആടുത്തമാണ്. ഇവിടെ എവിടുന്ന് ആട് വരുന്നത്? അതോ അതോ അത് പ്രത്യേകം മനസ്സിലാക്കണം. ആടും പശുവും എല്ലാം ലോട്ടിലേ ഉള്ളൂ. ഇവിടെ ആടും പശു ഒന്നുമില്ല. ഇവിടെ എന്താ വരുന്നത്? ലോട് തമസ്യ പിച്ച എന്ന് പറയുന്നിടത്തെ ആട് വരത്തുള്ളൂ. ഇവിടെ എന്താ വരുന്നത്? ഇതോ ദീർഘോ ഇവിടെ എന്താ വരും? അസേധാവ ഭീത്തലിങ്ങനെ വരുമ്പം തിങ്സ് സർവതാവും കടത്തരി ശപ്പ് പുകന്ത ലഘുപത്തിശിജ ഗുണം സേധ എന്ന് വരുന്നു. പരത്തിൽ എന്ത് വരുന്നു? ആ ഇതച്ച വന്നാൽ യാസു പരസ്മയുദേഷുദാത്തോ മിച്ച അതോ ഏഹ ഈ വന്ന് ലഘുപർവിലി യകാരം ലഭിച്ചു. ആ ഈ എന്നിരിക്കുന്നിടത്ത് ഗുണം സേധേ പരത്തിലെന്തിരിക്കുന്നു? സേധേ. ഇപ്പോ എല്ലായിടത്തും എന്ത് വരുന്നു? സിധു വരുന്നു. പരത്തിൽ പ്രത്യേകം വരുമ്പോ കടുത്തൊരു ശപ്പ് വരുന്നു. പുകന്തരു ഗുണം വരുന്നു. സേധ എന്ന് വരുന്നു. അകാരാന്തമായ കൊണ്ടെന്ത് വരുന്നു? യാസു പരസ്യുദേഷു ഗുണം വന്നിട്ട് സേധേയ് എന്ന് വരും. പിന്നെ പരത്തിലെ പ്രത്യേകങ്ങൾ സേധേയു താമെന്നിരിക്കുന്നിടത്ത് സേധേ താം സേതേയു ചെയ്യുന്നിരിക്കുന്നിടത്ത് സേധേയ് സിപ്പന്നിരിക്കുന്നിടത്ത് ആ ഇതച്ച അവിടെ യകാരം ലോപിക്കും. പരത്തിൽ അച്ച് വന്നാലേ യകാരം ലോപിക്കായിരിക്കും. മധ്യപുരുഷ ഏകോദനത്തിൽ സിപ്പ് വരുന്നോണ്ട് യകാരം ിത്തിലിംഗി ആശുലിംഗിലാണെങ്കിലോ സിധു വരുന്നു. ലിംഗിന് തിപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സൂത്രം വിശേഷിച്ച് വരുന്നു? ഇവിടെ ശിഷി ലിംഗാശിഷി കിത്ത് പരത്തിന് എന്ത് വിധിക്കുന്നു? യാസുട്ടന് കിത്ത് വിധിക്കുന്നു. ലിംഗാശിഷി ആർദാദ സഞ്ജയും വിധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് വരത്തില്ല? കർത്തരി ശപ്പ് വരത്തില്ല. സിദ് പരത്തില് യാസുട്ട് കിത്തായോണ്ട് എന്ത് വരത്തില്ല? ഗുണം വരത്തില്ല. പുകന്തലകുപ്രസിച്ച സിദ് യാസന്തായനം വരും. എന്തുകൊണ്ട്? പൊതുവായി വെച്ചിരിക്കുകയാണ്. സിദ് യാസ് തീ ഇത ശികാരം ലഭിച്ചു കഴിഞ്ഞാൽ എന്തുവരും? സിദ്ധ്യാസ്ത എന്നോട് സ്കോ സമീപാദ്യവരം തേച്ച സകാരം ലഭിക്കും. അപ്പൊ ഇവിടെ കർത്തരി ശപ്പ് വരുന്നില്ല, സിദ്ധ് വരുന്നു. എല്ലായിടത്തും പരത്തിൽ എന്തുവരും? യാസുട്ട് വരും. യാസുട്ട് കിത്തായുണ്ട്. സിദ്ധിന്റെ ഇകാരത്തിന് ഗുണം വരത്തില്ല. അപ്പോ സിദ്ധിയാസ് അടുത്ത് എന്തുവരുന്നു? പ്രഥമ ദിവനത്ത് സിദ്ധിയാസ് തസ്നു താം സിദ്ധിയാസ് താം സിദ്ധിയാസ് ജിക്ക് ഇവിടെ ഒന്നും സകാരലോകം വരുന്നില്ല. എന്തുകൊണ്ട്? സമയവും ഇല്ലാത്ത സിദ്ധ്യാസ്ഥം എന്ന് പറഞ്ഞൊരു സമയവുമില്ലേ? ഒന്നുകിൽ ചല വേണോ അല്ലെങ്കിൽ പദാന്തം ആയിരിക്കണം, വരുന്നില്ല. സിദ്ധ്യാസ് എല്ലായിടത്തും വരുന്നതാണ്. പരത്തിൽ ചെയ്യുന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഇതശകാരം ലഭിച്ചാൽ യാസിലെ സകാരം ലഭിച്ച് സിദ്ധ്യാസ് സിദ്ധ്യാസ് അം സിദ്ധ്യാസ് അമ്മെന്നിടത്ത് അമിപൂർവ്വം വരുമോ? ഇല്ല. സിദ്ധ്യാസ് വസ് എന്നിടത്ത് അടുത്ത് വരുന്ന ലുങ്ങാണ്. ഏത് സൂത്രമാണ് ലുങ് വിരിക്കുന്നത്? ലുങ് കൂടാതെ രണ്ട് സൂത്രങ്ങൾ ഏതൊക്കെ? മാങ്ങിലുങ് സൂത്ര ലങ്ച. അപ്പോ സിദ്ധ് ലിങ് വരുന്നു, ലിങ്ങിനെന്ത് വരുന്നു? തീ വരുന്നു. ഉങ് തീന്നിരിക്കുന്നു. ഇതശികാരം ലോപിച്ചു സുങ് തീ. എന്ത് വരുന്ന സൂത്രം? കർത്തരി ശപ്പ് അതിനെ ബാധിച്ചുകൊണ്ട് ചില ലിങ്ങി ചിലഹേ വന്നു. സിച്ച് വന്ന അവിടെ സൂത്രം വരുന്നു. സൂത്രം ആർദ്രതാവതി ശേഷ ആർദ്രതാവസിട്ട് വലാതെ സിധ് ഈ സിധ് ഈ സ് പരത്തിൽ എന്തിരിക്കുന്നു? ത്. അപ്പൊ ഏത് സൂത്രം വരുന്നു? അസ്ഥിസിജോ അപ്രത്തേ അങ്ങനെ ഈട് വരുന്നു. ഇട ഈട്ടി സകാരം ലഭിക്കുന്നു. സിദ്ധിന്റെ വികാരത്തിന് ഗുണം വരുമോ? വരാം, തടസ്സമൊന്നുമില്ല. ഫലത്തിൽ അർത്ഥമാകുമുണ്ട്. അപ്പൊ സേധീത് സിദ്ധിരുന്നു. പരത്തിൽ സിച്ചിന്റെ എട്ട് വന്നു. പൂർവത്തിന് ഗുണം വന്നു. സേത് ഈസി പരത്തിൽ തികരുന്നു. ഇടയീട്ടി സകാരം ലഭിച്ചു. അവസവനെ തീർക്ക. അസേധീത് അവസാനം വരുമ്പോ എന്തായിരുന്നു? അസേധീത്. അപ്പൊ എല്ലായിടത്തും എന്തായിരുന്നു? സിദ്ധന്റെ ഫലത്തിൽ സിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് എട്ട് വന്നിട്ട് പൂർവത്തില് ആടാണ് വരുന്നത്, അട്ട് വരുന്നു. അപ്പൊ പുകന്തലവിസ ഗുണം വന്നിട്ട് ആ സേത് ഇട്ട് സെന്ന് വരും എല്ലായിടത്തും. അസേധിസ് എന്ന് വരും. അസേധിസ് അതിന്റെ പരത്തിൽ അടുത്തെന്താ വരുന്നത്? താം. അസേധിസ് താം എന്നിരിക്കുക. സകാരത്തിന് ഷകാരം വന്നു. തകാരത്തിന് എന്ത് വരും? ഷ്ഠത്വം വന്നു. അസേധിഷ്ഠാം. ആ സേധ് ഇട്ട് സ എല്ലായിടത്തും വരുന്നു. ചുരുങ്ങി ചിലയെ സിച്ച് സിച്ച് ആർദ്രാതു ശേഷം ആർദ്രാസിട്ട് വല്ലാതെ ഇട്ട് പൂർവ്വത്തിലെ ധാതുവിന്റെ കാര്യത്തിന് പൂവന്തലും ഗുണം ലുങ് ലങ് ലുങ് ഷടുദാത്ത സിദ്ധിന്റെ ഭൂതത്തിലട്ടപ്പോ ആ സേ ജി ബഹുവനത്തിൽ എന്ത് വരുന്നു? സൂത്രം ജേർ ജ്യൂസ് ലുങ്ങിലാണ് വിധിക്കുന്നത്. സൂത്രം സിജഭ്യസ്ത വിധിഭ്യസ്ത സിച്ചിന്റെ പരത്തിലിരിക്കുന്ന ജിക്ക് ജ്യൂസ് വരും. പുതിയ സൂത്രങ്ങളൊന്നുമില്ല, പഴയ സൂത്രങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളിരുന്ന് വാതുറക്കേണ്ട യാതൊരു കാര്യമില്ല. പുതിയ സൂത്രം പറഞ്ഞെങ്കിൽ ശരി. അസേധിസ് അകാരത്തിന് ശത്വം വന്നു. അസേധിഷുഹോ അടുത്ത അസേധി പരത്തിൽ സിപ്പ് ഇത സ്വീകാരം ലഭിച്ചു. ഈ സിച്ച് സുന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. അസിച്ചോ അവൃക്തേ സകാരത്തിന് ഈട്ട് വന്നു. എട്ട് സിച്ച് ഈട്ടെന്നിരിക്കുന്നു. ഇട ഈട്ട് സകാരം ലോപിച്ചു. അവസവനെ ദീർഘ അസേധി സകാരത്തിന് അസേധീഹി സകാരത്തിന് ഷത്വം സകാരം വരുന്നില്ല. അസേധീഹി സകാരം സിച്ചിന് സകാരം ലോപിച്ചു, പരത്തിലേക്ക് സകാരത്തിന് എടുത്ത വിശ്രമം വന്നപ്പോൾ അസേധീഹി സിദ്ധം നിരുന്നു, പരത്തിൽ സിപ്പ് വന്ന് സകാരത്തിൽ ഇകാരം പോയി. അപ്പൊ സിദ്ധ് സി ചിലിങ്ങി ചിലയെ സിച്ചു വന്നപ്പോൾ സിദ്ധ് സി ആർദാവ് ശേഷം ആർദാവ് ഇട്ട് വല്ലാതെ ഇപ്പൊ സിധു ഇട്ട് സി പുകന്തല ഉപദേശിയ ഗുണം വന്നപ്പോ സേധ് ഇട്ട് സിസ് പരത്തിൽ സ്വീകരിക്കുന്നു, അതിന് അസ്തിച്ചോ അപ്രകൃത്യ പ്രകാരം ഈട്ട് വന്നു. അപ്പോ അസേധ് ഇട്ട് സിച്ച് ഈട്ട് സ ഇട ഈട്ടി സകാരം ലഭിച്ചു. അകസവണ ദീർഘ ഈ വന്നു ശിലോപകാദേശ സിദ്ധോവാച്ച് ലുങ് ലങ് ലുങ് ചടുദാത്ത് വന്നപ്പോ അസേധി സകാരത്തിന് എടുത്ത് വിസർഗം വന്നു അസേധീഹി ആസേധ് എട്ട് തം ഷത്വം ഷ്ടുത്വം അസേധിഷ്ഠം അടുത്തം അസേധിഷ് തഷ്ടുത്വം അസേധിഷ്ഠ അസേധിഷ് അം അസേധിഷം അസേധിഷ് വസ് എന്ന് വരുന്നു അസേധിഷ്വ അസേധിഷ്മ. അടുത്ത് വരുന്ന ഏതാണ് വരുന്നു സിദ്ധു വരുന്നു തീ വരുന്നു ഇത് സ്വീകാരം ലഭിച്ചു സെത്താസി ലുട്ടോഹോ ആർദാദ ശേഷം ആർദാദിട്ട് അല്ലാതെ ആദേശപ്പെടുത്തിയോ ഷത്തും എല്ലാം പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ലുങ് ലുദാത്ത പുകന്ത ലഭിച്ച ഗുണം ഇവിടെ കൂടുതലായിട്ട് വരുന്നു. സിദ്ധെന്ന് പറയുന്നത് എന്തായി മാറും? അസേദേഷ്യ എന്ന് പറയും. ഈ അസേദേഷ്യ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ അത്രയും ചെയ്താൽ മതി. എങ്ങനെ ശതാസിട്ടുഡോഹോ അർദ്ധാതു ശേഷ അർദ്ധാതു വരാതെ ആദേശ പ്രത്യയോഹോ പുകന്തലുപദേശ ഗുണ ലുങ് ലങ് ഷടുദാത്ത അസേദിഷ്യ തീ എന്നിടത്ത് എന്ത് സംഭവിക്കുന്നു? ഇത് ശികാരം ലഭിച്ചു അസേദിഷ്യ അസേദിഷ്യ താം എന്തുവരുന്നു? അസേദിഷ്യ താം അസേദിഷ്യ ജി എന്തുവരുന്നു? ജോന്ത ഇതശ്ച സമീപാന്തലോക അസേദിഷ്യൻ അസേദിഷ്യ സി എന്തുവരുന്നു? ഇതശ്ച ഇകാരം ലഭിക്കുന്നു അസോദിഷ്യ അസേദിഷ്യ തം എന്തുവരുന്നു? അതേ അസേദിഷ്യത്വം അസേധിഷ്യ അസേധിഷ്യത അസേധിഷ്യ അം അസേധിഷ്യ വസ് മസ് നിത്യം അസേധിഷ്യ വാ എന്നിടത്ത് അതോ ദീർഘയിനി അതേ അസേധിഷ്യ വസേധിഷ്യ മ